പുരുഷാണോ മനുഷ്യത്വം മനുഷ്യരുടെ ജാത മനുഷ്യത്വമാണ്. ബ്രാഹ്മണൻ തുടങ്ങിയവ ജാതികൾ എന്നറിയപ്പെടുന്നു. നമ്മൾ പറയുമ്പോൾ ജാതി എന്ന് പറയും, ജാതി എന്ന് പറഞ്ഞാൽ മനസ്സിലാകേണ്ട ജാതി എന്നറിയപ്പെടുന്നു. അതൊന്നും ജാതിയാണ്. അതുകൊണ്ടാണ് എന്താണെന്ന് പറയുന്നത്, കാരണം ബ്രാഹ്മണാദികൾ ജാതിയാണെന്ന് പറയുന്നത് അത് ജന്മം കൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാള് ബ്രാഹ്മണനാകുന്ന ജന്മം കൊണ്ട് തന്നെ അതുകൊണ്ട് ബ്രാഹ്മണൻ ഒരു ജാതിയാണ്. ജായതേ അസ്യാമിതി ജാതി, ജായതെ അസ്യാണ്, ഏതെന്തിനാണോ ജനിക്കുന്ന അത് ജാതി. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു കുലം, ഒരു ഗോത്രം, അത് ജനിച്ചു കഴിഞ്ഞാൽ അതായി അവന്റെ ജാതി. അപ്പം ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഏത് ജാതി എടുക്കാനും ശരിയാണ്. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് എടുത്തേക്കുന്നത് ഏത് ജാതി എടുക്കാം. അവിടെ ജാതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഓരോ ജനവിഭാഗങ്ങളാണ്. ആ ജനവിഭാഗങ്ങൾ ജനിക്കുന്നതുകൊണ്ട് അവൻ ബ്രാഹ്മണൻ. നായർ, ഈഴവർ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. ആ വിഭാഗത്തിൽ ജനിക്കുന്നു. പക്ഷെ അതൊന്നും അവരുടെ ജാതിയല്ല, അതാണ് പ്രത്യേകം മനസ്സിലാക്കുന്നത്. ഓരോന്നൊരു വിഭാഗത്തിൽ ജനിച്ച, ഒരു ജനവിഭാഗത്തിൽ ജനിച്ച സ്വഭാവമായിട്ടും അവർ ആ ജനവിഭാഗത്തിൽ പെടും. ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അത്. ഏതുപോലെ മലയാള നാട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ മലയാളി എന്നറിയും. പക്ഷെ മലയാളി എന്ന് പറയുന്ന അവൻ്റെ ജാതിയല്ല. യൂറോപ്പിൽ ജനിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ എന്നറിയപ്പെടും. അത് ഒരു സ്ഥലത്ത് ജനിക്കുന്നതുകൊണ്ടാണ്. വെള്ളക്കാരുടെ ഇടയ്ക്ക് ജനിച്ചു കഴിഞ്ഞാൽ വെള്ളക്കാരനെന്നറിയപ്പെടും, പക്ഷേ അത് ജാതിയല്ല. ഇതാണ് ഗുരു പറയുന്നത്. അങ്ങനെ അവൻ അറിയപ്പെടുന്നു, വെള്ളക്കാരൻ തന്നെ അവൻ. കറുത്ത വർഗക്കാരുടെ ഇടയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ കറുത്തവനാണ്. നീഗ്രോയുടെ ഇടയിൽ ജനിച്ചവൻ നീഗ്രോവാണ്. അതൊക്കെ ശരിയാണ്. മനുഷ്യരുടെ ഇടയിൽ അത്തരം വിഭാഗങ്ങളുണ്ട്. പക്ഷെ അത്തരം വിഭാഗങ്ങൾ ജാതിയാണ് ഇതാണ് പറയുന്നത്. അപ്പോ ആ വിഭാഗത്തിൽ ജനിച്ച അവനതായി തീരും. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ജനിച്ചവൻ ബ്രാഹ്മണനാകും. നായർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ജനിച്ചവൻ നായരാകും. ഈഴവർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ജനിച്ചവൻ ഈഴവരാകും. അതാണ് നാട്ടുനടപ്പ്. അങ്ങനെയാണ്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ നിഷേധിക്കുന്നത് എന്താണോ, എന്തിനാണ് നിഷേധിക്കുന്നത്? എന്തിനാണ് കൂടുതൽ നിഷേധിക്കുന്നത്? നിഷേധിക്കുന്ന ഇതൊന്നും ജാതിയല്ല, ഇതൊന്നും ജാതിയല്ല. അവരെല്ലാം അതാത് പേരുകളിൽ അറിയപ്പെടുന്നു. നമ്പൂതിരിമാരുടെ ഇടയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്പൂതിരി എന്ന് അറിയപ്പെടുന്നുണ്ട്. പക്ഷേ അത് ജാതിയല്ല. ഇതാണ് വരച്ച് മനസ്സിലാക്കേണ്ട കാര്യം. അതൊരു വിഭാഗം, അത്ര മനുഷ്യരുടെ ഇടയ്ക്ക് ഉണ്ടായ ഒരു വിഭാഗം. പല വിഭാഗങ്ങളുണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ ഒരു ഗ്രൂപ്പ് അത്രയുള്ള ഒരു ജാതി. അപ്പൊ അതൊരു ഗ്രൂപ്പാണ്, ജാതി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം എന്താ? ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അംഗീകരിക്കുകയാണ്, കീഴവരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അംഗീകരിക്കുകയാണ്. പക്ഷെ ജാതി അല്ലെന്ന് പറഞ്ഞാൽ എന്താണ് ഗുണം? എന്താണ് ഗുണം? ജാതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വരുന്ന, അതിൻ്റെ പേരിൽ കിട്ടുന്ന മേൽക്കോയ്മയും താഴ്മയും രണ്ടും, കുറച്ച് പേർക്ക് എന്ത് വരും? മേൽക്കോയ്മ കിട്ടും, കുറച്ച് പേർക്കൊക്കെ താഴ്മ കിട്ടും. അത് ജാതി എന്നുള്ള രീതിയിലാണ് അത് വിതരണം ചെയ്യുന്നത് സമൂഹത്തിൽ. ഇന്ന ജാതിയാണോ നിങ്ങൾക്ക് ഇന്നതിൻ്റെ ഗുണങ്ങൾ, ഇന്ന ജാതിയാണോ നിങ്ങൾക്ക് ഇന്നതിൻ്റെ ദോഷങ്ങൾ. അത് ജാതി എന്നുള്ള ഒരു വിഭജനത്തിലൂടെ അത് വിതരണം ചെയ്യപ്പെടുകയാണ്. ജാതിയാണ് അതിൻ്റെ അടിസ്ഥാനം. ജാതിയുടെ മേൽക്കോയ്മയും താഴ്മയും, അപ്പൊ ജാതിയുടെ മേൽക്കോയ്മയും താഴ്മയും താഴ്മയും ഇത് നിഷേധിക്കാൻ വേണ്ടി ഗുരു എന്താ ചെയ്യുന്നത്? എന്താണ് വെളിച്ചമില്ലേ ഇവിടെ ഗുരു? ജാതിയെ നിഷേധിക്കുന്നു. അതാണ് ജാതിയെ നിഷേധിക്കുന്നത്. എങ്ങനെയാണ് ജാതി? ഞാൻ രണ്ട് ദിവസം കൂടി ഇതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും ചോദിക്കുമ്പോൾ നിങ്ങൾ വായു കുളിച്ചു. ബ്രാഹ്മണർ, നമ്പൂതിരി, ഈഴവർ, പറയർ, കുലവർ ഇങ്ങനെയൊക്കെ പറയുന്ന വിഭാഗങ്ങളെ നിഷേധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല? എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത്? സമൂഹത്തിൽ അങ്ങനെ വിഭാഗങ്ങളുണ്ട്, അത് പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണ്. മനുഷ്യർ അങ്ങനെ വിഭാഗങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. പണ്ടും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ. അപ്പോ ആ വിഭാഗങ്ങളില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഗുരു നിഷേധിക്കുന്ന എന്താണ്? ഇത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം ജാതിയാണോ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിലുള്ള വെവ്വേറെ ജാതികളാണിതെന്നുള്ള അതിനെ നിഷേധിക്കും. അങ്ങനെ നിഷേധിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? എന്താ പ്രയോജനം? ജാതിയുടെ, ആ ജാതിയുടെ പേരിൽ വരുന്ന മേന്മയും താഴ്മയും രണ്ടും നിഷേധിക്കും. അങ്ങനെ ജാതിയായി സ്വീകരിച്ചിട്ട് കുറച്ച് മേന്മ കുറച്ച് പേർക്ക്, കുറച്ച് പേർക്ക് എന്ത് വരുന്നു? താഴ്മ. ഇത് രണ്ടും നിഷേധിക്കും, ഇത് രണ്ടും അംഗീകരിക്കുന്നു. അത് ഇതിൻ്റെ തുടക്കത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ തൊഴിൽപരമായ വിഭജനങ്ങൾ വന്നിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെയൊന്നുമില്ല, തൊഴിൽപരമായ വിഭജനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ തീരെ ഇല്ലെന്നല്ല, ഇന്നുകൊണ്ട് പല ഭാഗങ്ങളിലും തൊഴിൽപരമായി തന്നെ വിഭജനങ്ങളുണ്ട്. പൊതുവെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് തൊഴിൽപരമായ വിഭജനം. ഏതാണ് തൊഴിൽപരമായി തന്നെ ജാതി നിൽക്കുന്ന ഇടങ്ങൾ? നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട്. എവിടെയാണ്? ഇപ്പോ വലിയൊരളവ് വരെ എല്ലാ അമ്പലങ്ങളിലും പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം പൂജിക്കുന്ന നമ്പൂതിരിമാരാണ്. അപ്പൊ തൊഴിൽപരമായ വിഭജനം അവിടെയുണ്ട്. പിന്നെ എവിടെയാണ്? പല തൊഴിലുകളിലും ആൾക്കാർ മാറി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പക്ഷെ ചില തൊഴിലടങ്ങളിൽ മാറ്റമില്ലാതെ നിൽക്കുന്നുണ്ട് ഇന്നും. ഉദാഹരണമാണ് മൺപാത്രം ഉണ്ടാക്കുന്നത്. ഇന്നും 99% മൺപാത്രം ഉണ്ടാക്കുന്നവരും അവരുടെ ആ പാരമ്പര്യ തൊഴിൽ ചെയ്യുന്നവരാണ് അത് ചെയ്യുന്നത്. അവർ വിട്ടുപോയിട്ടുണ്ട്, തൊഴിലിന് ഭാവിയില്ലാതെ കൊണ്ട് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ചെയ്യുന്നവരൊന്നും പാരമ്പര്യമായി തന്നെ ചെയ്യുന്നവരാണ്. വിട്ടുപോയത് വേറെ, കാരണം ഇന്ന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ചെയ്യുന്നവരെന്ത് ചെയ്യുന്നു? ആ തൊഴിൽ തന്നെ പാരമ്പര്യമായി ചെയ്യുന്നു. അപ്പോ വിട്ടുപോയവരൊരു വിഭാഗം, പാരമ്പര്യമായി ചെയ്യുന്നവരൊരു വിഭാഗം. അപ്പൊ പല തൊഴിൽ ഇടങ്ങളിലുമുണ്ട് ഭൂരിപക്ഷം. പാരമ്പര്യമായ തൊഴിൽ തന്നെ ചെയ്യുന്നു, പക്ഷെ കുറെ പേരെന്ത് ചെയ്തു, അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ച് വേറെ തൊഴിൽ. അതിന്ന് പല രംഗങ്ങളിലും സ്വർണ്ണപ്പണിയും ഭൂരിപക്ഷവും ഇന്ന് സ്വർണ്ണപ്പണിയിൽ ഏർപ്പെടുന്ന പാരമ്പര്യമായി അത് ചെയ്തു വന്നവരുണ്ട്. പക്ഷേ വലിയൊരു ഭാഗം അത് വിട്ട് മറ്റു തൊഴിൽ ഇടങ്ങളിലേക്ക് മാറി. അപ്പൊ ആ ഒരു തൊഴിൽ മേഖലയെന്നും അവർ തന്നെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പല രംഗങ്ങളിലും ഇന്നും ഉണ്ട്. പക്ഷെ ആ തൊഴിൽ മേഖലയിൽ അവർ ഉറച്ചു നിൽക്കുന്നില്ല. കാരണം അത് ആ തൊഴിൽ മേഖലയിലുള്ള പ്രതിസന്ധികൾ കാരണം അവരത് വിട്ടു. ഇപ്പൊ ജാതിയെ നിഷേധിക്കുന്നത് ഈ രീതിയിലാണ്, അത് മനസ്സിലാവില്ല. ഞാൻ ഇരുന്ന് പറയുന്നതിനെന്താ പ്രയോജനം? നിങ്ങളെന്താ കേൾക്കാൻ? അതിനെന്താ കാര്യം? ഇപ്പൊ ജാതി എന്ന് പറയുമ്പം തന്നെ അത് ശ്രദ്ധിക്കുന്നു, ജന്മം കൊണ്ടാണോ അത് വരുന്നതെന്ന് ശ്രദ്ധിക്കുന്നു. ജാതി ശബ്ദത്തിന്റെ അർത്ഥം തന്നെ ജായതേ അസ്യാമിന്റെ ജാതി, ഏതെന്നും ജനിക്കുന്നു അത് നിങ്ങളുടെ ജാതി. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു സമൂഹമാണ്. അവരിൽ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് ഇന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇന്നും മാറ്റമൊന്നുമില്ല. ജാതിയെക്കുറിച്ചൊക്കെ ഒരുപാട് സിദ്ധാന്തങ്ങളും ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായാലും ഇന്നും മനുഷ്യൻ എന്താണ്? ഒരു വിഭാഗത്തിൽ ജനിച്ചാൽ അത് തന്നെ അവൻ്റെ ജാതി. അവൻ ജാതി എന്നുള്ളതിനോട് ചിന്തിക്കുകയോ പറയുകയോ എഴുതുകയോ ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവന് സ്വാഭാവികമായിട്ടും അവൻ അത് തന്നെ എഴുതേണ്ടി വരും. പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? എന്താണ് ഒരു വഴിയുള്ളത്? അവൻ സ്വയം ജാതി ഇല്ലെന്ന് പ്രഖ്യാപിക്കുക, അത് എഴുതാതിരിക്കുക, അത് അവൻ അടയാളപ്പെടുത്താതിരിക്കുക ഒരിടത്ത്. അത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഇനിയിപ്പോ ഒരാൾ പറഞ്ഞു വരികട്ടെ എനിക്ക് ജാതിയില്ലെന്നാണ്, ജാതി അയാൾ അടയാളപ്പെടുത്തുന്നേയില്ല. പക്ഷെ സമൂഹം പറയും എന്താണ്? അവൻ എന്താണ് അവൻ്റെ ജാതി? അവൻ എന്താ പറയുക? ഏഴവനാണ്. പക്ഷെ ഗുരുവിന്റെ അനുയായി കൊണ്ട് അവൻ ജാതിയില്ല. ഇങ്ങനെ പറയത്ത പറയും അയാള് നമ്പൂതിരി ഒരാളെക്കുറിച്ച് പറയും, അയാള് നമ്പൂതിരി കുലത്തിനാണ് ജനിച്ചത്, പക്ഷേ അയാൾ ജാതിയില്ല എന്നേ പറയും. എന്നാലും അയാൾ എന്തായിട്ടേ പറയും, അടയാളപ്പെടുത്തും. അയാൾ സ്വയം അടയാളപ്പെടുത്തിയാലും അയാൾ നമ്പൂതിരിയായിട്ടേ കാണും. വിറ്റിയപ്പെട്ട തിരിപ്പാണ്, നമ്പൂതിരിയാണ്, പക്ഷെ അത് ജാതി എന്നേ പറയും. കാരണം അത് മനുഷ്യന്റെ മനസ്സിൽ അത്രയും ഗൂഢമൂലമായിപ്പോയി. ജാതി ഇല്ല എന്ന് പറയുന്നവനെ ജാതിയിൽപ്പെടുത്തും, അങ്ങനെയും മനുഷ്യൻ ചിന്തിക്കും. അവൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ അത് ആരോപിക്കും. സമൂഹം ഇന്നും അങ്ങനെയാവും. ഗുരു അവിടെ എന്ത് ചെയ്യുന്നു, പറയുന്നു അത് അങ്ങനെ ഒരു ജാതി ഇല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജാതിയുടെ പേരിൽ ആർക്കും മേന്മയില്ല, ജാതിയുടെ പേരിൽ ആർക്കും കഷ്ടപ്പാടും വേണം. ശരി, ജാതി നിഷേധിച്ചാൽ ഈ മേന്മയും കഷ്ടപ്പാടും ഒക്കെ എങ്ങനെ ഒഴിവാകും? ഗുരുവിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? എങ്ങനെയാണ് ഈ മേന്മയും കഷ്ടപ്പാടും ഒക്കെ ഒഴിവാകുന്നത്? ജാതി നിഷേധിച്ചു കഴിഞ്ഞു, ജാതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ഒഴിവാകും? അങ്ങനെ അങ്ങനെയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ജാതിയുടെ മേന്മയും പോരായ്മകളുമെല്ലാം ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വന്നു ചേരുന്ന നാട്ടു നടപ്പനുസരിച്ചാണ് വ്യവഹാരം. നാട്ടുകൾ ഒരു സമൂഹത്തിൽ ഇന്ന ജാതിക്കാരന് മേന്മയുണ്ട്, ഇന്ന ജാതിക്കാരന് പോരായ്മയുണ്ട്, നാട്ടു നടപ്പ്. മറ്റൊന്ന് എന്താണ്? ശാസ്ത്രങ്ങൾ. രണ്ടിനും പ്രാധാന്യമാണ്. ശാസ്ത്രങ്ങൾ പറയുകയാണ് ഇന്ന ജാതിക്കാരൻ മെച്ചപ്പെട്ടവനാണ്, ഇന്ന ജാതിക്കാരൻ മോശമാണ്. അപ്പോ നാട്ടുകളപ്പനുസരിച്ചും ശാസ്ത്രങ്ങളനുസരിച്ചിട്ടുമാണ് ഇതിൻ്റെ ഉയർച്ച താഴ്ചകളൊക്കെ വരുന്നത്. അപ്പൊ അതിന് അടിസ്ഥാനമായിരിക്കുന്ന ജാതി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അപ്പോ ആ ജാതിയൊക്കെ നിഷേധിക്കുക. നിഷേധിച്ചു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രം കൊണ്ടുവന്നിരിക്കും. ഇവർ പറയുന്നു ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതി ഇല്ല, അങ്ങനൊരു ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്മൃതി കൊണ്ടുവന്നിട്ട് ഇതാ ബ്രാഹ്മണ ജാതിക്ക് ഇന്ന ഇന്ന അവകാശങ്ങളുണ്ടെന്ന് പറയുന്നു, മേന്മകളുണ്ടെന്ന് പറയുന്നു. അത് പിന്നെ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. ശാസ്ത്രജ്ഞ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താണ്? ഒരുപാട് പുരാണങ്ങളിലും സ്മൃതികളിലും എല്ലാം പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണന് ഇന്ന ഇന്ന വിശേഷമായ അവകാശ അധികാരമാണ്, ബ്രാഹ്മണ ജാതി. ഇത് പറയുന്ന അങ്ങനെ ഒരു ജാതിയില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ വിശേഷ അധികാര അവകാശം? അപ്പൊ ആ അധികാര അവകാശങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയാണ് ജാതിയെ നിഷേധിച്ചത്. അതുപോലെ തന്നെ പറയുന്നു നീ ശൂദ്രനാണ് അല്ലെങ്കിൽ ചണ്ടാളനാണ്, നിനക്ക് ഇന്ന ഇന്ന പോരായ്മകളുണ്ട്, എന്തുകൊണ്ട് നീ ഇന്ന ജാതി പറഞ്ഞവൻ പിറന്നവനാണ്. ശാസ്ത്രം പറയും ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു? നിഷേധിക്കും. അതിനെ നിഷേധിക്കും. അപ്പോ ജാതിയുടെ അടിസ്ഥാനത്തിൽ നിഷേധി ഇതൊക്കെ കൽപ്പിക്കുന്നു. അപ്പൊ ജാതിയെ നിഷേധിച്ച ഇതെല്ലാം നിഷേധിച്ചു. അപ്പൊ പിന്നെ എന്താണ് മനുഷ്യന്? ഒന്നു. പിന്നെ ശേഷിക്കുന്ന എന്താണ്? മനുഷ്യനാണോ? ജാതി മനുഷ്യൻ മനുഷ്യനൊന്നാണ്. അപ്പൊ അതിൽ ജാതി ഭേദമില്ല. ജാതി ഭേദമില്ലെങ്കിൽ അത് ഉയർച്ച താഴ്ചയില്ല. ഇതാണ് ഗുരുവിന്റെ സിദ്ധാന്തം. അതങ്ങനെ തന്നെ മനസ്സിലാക്കും. ഈ പറയുന്നതെല്ലാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഭാരതത്തിൽ നിലനിന്നിരുന്നു വളരെ പ്രചാര സിദ്ധിച്ചിരുന്ന ആ ജാതി വ്യവസ്ഥ അതിനനുസരിച്ചാണ് ഗുരു പറയുന്നതല്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ചേർന്ന് ഭരിച്ചിരുന്ന ഇന്ത്യയാണ്. രാജാക്കന്മാരുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, അങ്ങനെ മുളകന്മാരുണ്ടായിരുന്നു. അവിടെ എന്താണ് ഈ ജാതി വ്യവസ്ഥയും എല്ലാം ഏറെക്കുറെ പരിരക്ഷിക്കപ്പെട്ടിരുന്നു. ഇവിടുത്തെ ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ഏതെങ്കിലും വിഭാഗത്തിൽ നിന്നും ഇതിൻ്റെ ഗുണമോ ദോഷമോ ഒക്കെ അവൻ അനുഭവിക്കുകയാണ്, അവൻ കിട്ടുക. അപ്പോ ഇതിനെയാണ് ഒരു നിഷേധിച്ചത്. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കും, അല്ലെങ്കിൽ ഇതുവരെ ആശയപ്പെടും. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ ഇതിൻ്റെ ജാതി സംബന്ധിച്ചുള്ള ധാരണകൾക്കൊക്കെ മാറ്റമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് ചിന്തിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അന്നത്തെ യഥാർത്ഥ ഭാരതം എന്ന് പറയുന്നത് ഈ ജാതീയമായ ഉച്ച ബീജത്വങ്ങൾ നിറഞ്ഞു നിന്നതും അത് തിരുത്താൻ ഏറെക്കുറെ അസാധ്യമായതുമായിരുന്നു. ഗുരു ആശയപരമായിട്ട് ഇങ്ങനെ ഒരു സിദ്ധാന്തമാണ് കൊടുക്കുന്നത്. എന്താണ്, മനുഷ്യനൊരു ജാതിയെ ഉള്ളൂ. ഇത് ജൈനന്മാരും ബൗദ്ധന്മാരും ഒക്കെ 2500 വർഷം മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഗുരുവല്ല ആദ്യം പറയുന്നത്, ജൈനന്മാരും പറഞ്ഞിട്ടുണ്ട്. ബൗദ്ധനും പറഞ്ഞു മനുഷ്യനൊരു ജാതിയുണ്ട്. പക്ഷേ ഈ 2500 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗുരുവിനത് പറയേണ്ടി വന്നു. കാരണം ഇത്രയും വർഷവും ഈ ഉച്ചനീചത്വങ്ങൾ തുടർന്നു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗുരുവിന് വീണ്ടും അതെടുത്ത് പറയേണ്ടത്, അവരന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ കാലഘട്ടത്തിലും ഈ ജാതീയമായ വേർതിരിവും ഉച്ചനീചത്വവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലും വേറെ അതുകൊണ്ട് ഇവിടെ നിഷേധിക്കുന്ന എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കും. എന്താണ് ബ്രാഹ്മണ ജാതി അല്ലാതെ ബ്രാഹ്മണാതി ജാതി എല്ലാം എന്നുള്ളതുകൊണ്ട് ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാ വിഭാഗങ്ങളാണ്. പക്ഷെ ജാതിയിൽ നിന്ന് നിഷേധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ വ്യക്തമായി തരും. അതുകൊണ്ട് ബ്രാഹ്മണരില്ലാതാകുന്നു, ഇന്നും ഇല്ലാതായിട്ടില്ല, ഒരു ജാതി ഇല്ലാതാകുന്നു, എല്ലാവരും ഇങ്ങനെ. ജാതിയുടെ പേരിലുള്ള വിവേചനം മാറ്റുക, അതിനു വേണ്ടിയിട്ട് ഒരു ജാതിയെ നിഷേധിച്ചു ചുരുക്കുക. മനുഷ്യനൊരു ജാതിയാണ്. ഇതാണ് ഇനി ഇവിടെ ജന്മം കൊണ്ടാണ് ജാതി എന്നുള്ളത് കൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത്. ഇനി മറ്റൊരു കാഴ്ചപ്പാടുണ്ട്, പഴയകാലത്തേന് നടന്ന ഗുണവും കർമ്മവും അനുസരിച്ചാണ് ജാതി എന്നൊരു പക്ഷം. ഇതും നമ്മുടെ മഹാഭാരതത്തിലും പുരാണങ്ങളിലും ഒക്കെ കാണുന്ന ഒരു പക്ഷമാണ്. ഇവിടെയൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്, ജന്മം കൊണ്ട് ആരെയും ജാതി നിശ്ചയിക്കാൻ പാടില്ല, പലയിടത്തും പറയുന്നു. പിന്നെ എന്താണ്, ഗുണവും കർമ്മവും കൊണ്ട് ഒരാളുടെ ജാതി നിശ്ചയിക്കും. ഈ പറയുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ ബുദ്ധ ജൈന മതങ്ങളുടെ സ്വാധീനം കൊണ്ട് വന്നാണ്. മഹാഭാരതത്തിൽ എല്ലായിടത്തും വന്നിരിക്കുന്നത് അതാണ്. അപ്പൊ അവിടെ അവരെല്ലാം ജന്മം കൊണ്ടുള്ള ഈ ജാതിയെ നിഷേധിക്കുന്നു, ഗുരു ഇവിടെ നിഷേധിച്ചത്. എന്നാൽ അവരെന്ത് ചെയ്യുന്നു, ഗുണവും കർമ്മവും കൊണ്ടുള്ള ജാതിയെ അംഗീകരിക്കുന്നു. ഗുണവും കർമ്മവും കൊണ്ടുള്ള ജാതി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഗുണവും കർമ്മവും അനുസരിച്ച് ജാതി എന്ന് പറയാൻ കാരണം ജന്മം കൊണ്ടുള്ള ജാതി എന്ന് പറയുന്നതിന് ബദലായിട്ടാണ് അത് പറയുന്നത്. ജന്മം കൊണ്ട് ജാതി, അതിന് ബദൽ പറയാണ് ജന്മം കൊണ്ടുള്ള ജാതി, ഗുണവും കർമ്മവും അനുസരിച്ചാണ് ജാതി എന്ന് പറയുമ്പോൾ അവിടെ ജാതിയെ അവൾ അതിനെ നിഷേധിക്കുകയാണ്. അവിടെയും ജാതിയില്ല. കാരണം ജാതി എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടുള്ളതാണ്, എല്ലാ ജാതിയില്ല. അപ്പൊ ഗുണവും കർമ്മവും അനുസരിച്ച് ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്, ജന്മം കൊണ്ട് ജാതിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ജാതി എന്ന് മറുപക്ഷക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെയും ജാതി എന്ന് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, ഗുണവും കർമ്മവും അനുസരിച്ച് ഒരു ജാതി. ഗുണവും കർമ്മം അനുസരിച്ച് എന്താ വരുന്നത്? വ്യക്തികളെ ജാതി വരുത്തി. ഒരു ഗ്രൂപ്പ്, ഒരു വലിയ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ നല്ല ഗുണമുള്ളവരും മോശം ഗുണമുള്ളവരും കാണും. പിന്നെ നല്ല പ്രവൃത്തി ചെയ്യുന്നവരും ദോഷം പ്രവൃത്തി ചെയ്യുന്നവരും. ജാതി എന്ന് പറയണമെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും ജാതിയാണ്, ഒരു ജാതിയാണ് ജാതി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ജാതിയായിട്ട് കണക്കാക്കാൻ പറ്റും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ജാതിയെ തള്ളിക്കളയേണ്ടി വരും. പിന്നെയോ ഓരോ ഗ്രൂപ്പിൽ നിന്നും കുറച്ച് വ്യക്തികളെ തിരഞ്ഞെടുക്കുകയാണ്. അത് ജാതി എന്ന് പറയാൻ പറ്റില്ല. എന്തേ പറയാൻ പറ്റൂ? വ്യക്തി. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വേണം ജാതിയെ തീരുമാനിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വ്യക്തികളെ തിരഞ്ഞെടുക്കുക എന്നേ ഉള്ളൂ. ആ വ്യക്തികൾക്ക് ജാതി പേര് കൊടുക്കുന്നു. കാരണം ജാതി പേരാണ് ബ്രാഹ്മണൻ. ആ പേര് ആ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അത്രയേ ഉള്ളൂ. അപ്പോ ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ഏത് വിഭാഗത്തിലും നല്ല ഗുണമുള്ളവരും നല്ല പ്രവൃത്തി എന്നിവരും കാണും. അപ്പൊ അവിടെ എല്ലാ വിഭാഗങ്ങളിലും ബ്രാഹ്മണൻ കാണും. ഒരു പേര് മാത്രം കൊടുക്കും. ഒരു പേരെന്തിന്? ബ്രാഹ്മണന് എന്തിനു കൊടുക്കണം എന്ന് ചോദ്യം വരും. ബ്രാഹ്മണനെന്ന് അന്ന് കൊടുക്കാൻ കാരണം ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതിക്കാണ് എല്ലാ മേന്മകളും ഉള്ളതെന്നാണ് അന്നത്തെ വിശ്വാസം. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ശ്രേഷ്ഠനാണ്. അപ്പൊ ഈ ശ്രേഷ്ഠത ഏത് വ്യക്തികൾക്കും അവകാശപ്പെടാം, ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കും അവകാശപ്പെടാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക്, ഏത് സമുദായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് ആ പട്ടം കൊടുക്കുന്നു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ബ്രാഹ്മണന് അങ്ങനെ ഒരു മഹത്വം ആരോപിക്കപ്പെട്ടതുകൊണ്ടാണ്, കൽപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതി അംഗീകരിക്കുകയും ആ ജാതിക്ക് ഒരുപാട് മേന്മകൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദത്തിന് തന്നെ ഒരു മേന്മ വരും. ശബ്ദത്തിന് മേന്മ വരും. ആ ശബ്ദം എല്ലായിടത്തും ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ ആൾക്കാരൊക്കെ സർ എന്ന് വിളിക്കുന്നത്, സർ. നമ്മൾ സാറിന് സ്കൂളിൽ പഠിപ്പിക്കുന്നവരെയാണ് സാറ് സാറെന്ന് വിളിക്കുന്നത്. അധ്യാപകരെ സാറേ എന്ന് വിളിക്കും. അപ്പൊ അവിടെ ഒരു ധാരണ എന്താണ്? പഠിപ്പിക്കുന്നതാണ് സാറ് എന്നാണ്. പക്ഷേ നമ്മൾ പുറത്തേക്ക് വരുമ്പോഴും ആ സാറെന്ന് പറയുന്ന ആ വാക്കിനൊരു മാന്യത ഉള്ളതുകൊണ്ട് പഠിപ്പിക്കാത്ത ആളുകളെ എന്ത് വിളിക്കും? സാറെന്ന് വിളിക്കും. ആ വാക്കിന് കൊടുക്കുന്ന ഒരു മാന്യതയാണ് സാർ, മിസ്റ്റർ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. വാക്കുകൾക്ക് ചില മാന്യത വരും. അപ്പൊ ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞും കേട്ടും പ്രചരിപ്പിച്ച അവസാനം എന്ത് ചെയ്തു? ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദത്തിന് സമൂഹത്തിലൊരു വലിയ മാന്യത. അതുകൊണ്ട് നല്ല ഗുണവും നല്ല പ്രവൃത്തിയും ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്തു? ആ ശബ്ദം കൊണ്ട് പറഞ്ഞു. അവനിപ്പോ ചണ്ടാളെന്ന് പറയാൻ പറ്റും. കാരണം ചണ്ടാളെന്ന് വെച്ചാൽ ഏറ്റവും മോശക്കാരനാണെന്ന് ധാരണ. സമൂഹത്തെ അങ്ങനെ ധരിപ്പിച്ചു വച്ചിരിക്കുന്നു. ചണ്ടാളെന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ നീചനാണ്. അവനിലെല്ലാം നീചത്വം ആരോപിച്ചിരിക്കുകയാണ്. അപ്പോ ഗുണവും കർമ്മവും ഉള്ളവനെ ചണ്ടാളെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സമൂഹം മനസ്സിൽ ആ പദത്തിനെ തന്നെ വളരെ നികൃഷ്ടമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പൊ സമൂഹത്തിൽ മാന്യത വന്ന ഇസർ എന്ന പദം പറഞ്ഞു. ആ പദം ഉപയോഗിച്ചിട്ട് എന്ത് പറയും? ഗുണകർമ്മങ്ങൾ നല്ലതാണെങ്കിൽ അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു. പക്ഷെ അങ്ങനെ വിളിക്കുന്നിടത്ത് അതൊരിക്കലും ഒരു ജാതിയാകും. എന്തുകൊണ്ട്? എന്താണ് ജാതി എന്ന് വെച്ചാൽ? ജായതേ അസ്യാം, ഏതെന്നിൽ ജനിക്കുന്നു അതാണ് ജാതി. ഏതെന്തിനാണോ ജനിക്കുന്നത് അതാണ് ജാതി. ഇവനിപ്പോ അങ്ങനെയല്ല. ഇവൻ ജനിച്ചത് ഒരു വിഭാഗത്തിലാണ്. ആ വിഭാഗത്തിൽ അവനിപ്പോ ബ്രാഹ്മണനായി. ആ വിഭാഗം ചിലപ്പോ ചണ്ടാള വിഭാഗമായിരിക്കും. അവിടെ ഒരുത്തൻ ബ്രാഹ്മണനായി. ചണ്ടാള വിഭാഗത്തിൽ അവൻ എന്തായി? ബ്രാഹ്മണനായി. ബ്രാഹ്മണനായി. അപ്പൊ അവിടെ ജന്മം കൊണ്ടല്ല അവനത് ശ്രദ്ധിച്ചത്, ബ്രാഹ്മണത്വം. പിന്നെയോ ഗുണവും കർമ്മവും ഉണ്ട് അത്. അപ്പൊ അവിടെ ഈ ബ്രാഹ്മണത്വം എന്ന് പറയുന്നിടത്ത് തന്നെ എന്താണ്? ഗുണവും കർമ്മവും കൊണ്ട് അവൻ ബ്രാഹ്മണനാണെന്ന് അംഗീകരിക്കുമ്പോ ഒരാൾക്ക് എന്ത് കൽപ്പിക്കേണ്ടി വരും? ഒരു വ്യക്തിയുടെ ഗുണവും കർമ്മവും മാത്രമല്ല, ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദത്തിന് തന്നെ ഒരു വലിയ പൂജ്യതയും മഹത്വവും ഒക്കെ കൽപ്പിക്കേണ്ടി വരും. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദം തന്നെ എന്താണ്? ഈ സരെന്ന് പറയുന്നത് അതെന്തോ ഭയങ്കര മഹത്വമുള്ള ഒരു ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഗുണമുള്ളിടത്തെല്ലാം അത് ഉപയോഗിച്ചു. കാരണം അതിൽ മറ്റൊരു ധാരണ കൂടെ വരും. എന്താണ്? നല്ല ഗുണവും നല്ല പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം ബ്രാഹ്മണരായ ബ്രാഹ്മണൻ എന്നുള്ള പേരുകൊണ്ട് തന്നെ അറിയപ്പെടുന്നു. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദം അത്രയും മഹത്വമുള്ളതാണ് എന്ന് വരുമ്പോൾ വീണ്ടും എവിടെ പോകും? ജാതിബ്രാഹ്മണന്റെ മഹത്വത്തിലേക്ക് പോകും. കാരണം ആ ജാതിബ്രാഹ്മണന്റെ ജാതിബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി ശബ്ദം ഉപയോഗിക്കുന്നു ഞാൻ നാട്ടു നടപ്പനുസരിച്ച് ഉപയോഗിക്കുകയാണ്, ഗുരുവിന്റെ അഭിപ്രായം അനുസരിച്ചല്ല. അപ്പൊ ആ വർഗബ്രാഹ്മണന്റെ ആ ശബ്ദത്തിന് പോലും ഒരു മഹത്വം കൽപ്പിച്ചിട്ട് മറ്റുള്ളവർക്കും അതേ ശബ്ദം തന്നെ ഉപയോഗിക്കും. അപ്പൊ വീണ്ടും അവിടെ എന്ത് വരും? അവന്റെ മനസ്സിൽ ബ്രാഹ്മണ ആരാധനയെ വളർത്തുന്നതാണ് ആ ശബ്ദങ്ങൾ. ബ്രാഹ്മണ ആരാധനയെ വളർത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മറ്റ് വർഗങ്ങൾ താഴ്ന്നതാണ്, മോശമാണ് എന്ന് ഒരു അധമ മനോഭാവം അവന്റെ ഉള്ളിൽ കൊണ്ടുവരികയും ചെയ്യും. ഉദാഹരണം ഇപ്പൊ പറയാം. ഈഴവരുടെ ഇടയിൽ ഒരു വ്യക്തി ആ വ്യക്തി നല്ല ഗുണങ്ങളും നല്ല പ്രവൃത്തികളും ചെയ്യും. അപ്പോ ആ വ്യക്തി എന്ത് പറയും? ബ്രാഹ്മണൻ എന്ന് പറയും. അപ്പൊ ഈഴവർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരുടെ ആൾക്കാരൊക്കെ ഈഴവരെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തിയെ മാത്രം എന്ത് പറയും? എല്ലാവരും കൂടെ ചേർന്ന് പറയും ഇയാളൊരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞാൽ ഈഴവർ എന്ന് പറയുന്ന ആ സമൂഹം മുഴുവൻ എന്താ കൽപ്പിക്കുന്നത്? ഞങ്ങളെല്ലാവരും അധമന്മാരാണെന്നും ഈ ഒരു വ്യക്തി ശ്രേഷ്ഠനാണെന്നും ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ബ്രാഹ്മണന്റെ ശ്രേഷ്ഠതയാണെന്നും അംഗീകരിച്ചു കൊടുക്കുക. മനസ്സിലായി? ആ ബ്രാഹ്മണൻ എവിടുന്ന് വന്നു? വേറെ ഒരു ഗ്രൂപ്പുണ്ട് ശ്രേഷ്ഠർ, അവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഒരു പദം അവിടുന്ന് ഇങ്ങോട്ട് കടമെടുത്തു. എല്ലാവർക്കും പ്രയോഗിക്കാൻ പറ്റില്ലല്ലോ, ഗുണവും കർമ്മവും ഉള്ളവനെ ഇത് പ്രയോഗിക്കാൻ പറ്റും. നല്ല പ്രവൃത്തിയും നല്ല ഗുണങ്ങളും ഉള്ളവനെ ഇത് പ്രവർത്തിക്കാൻ പറ്റും. എല്ലാവരും നല്ലവരാകുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് വരുന്നത്? ആ സമൂഹം മുഴുവൻ സ്വയം അധമന്മാരാണെന്ന് തീരുമാനിക്കുകയും വീണ്ടും എന്ത് ചെയ്യുന്നു? മറ്റേ ബ്രാഹ്മണ ശബ്ദത്തിൻ്റെ ബ്രാഹ്മണന്റെ ശ്രേഷ്ഠതയെ ആ ബ്രാഹ്മണ ശബ്ദത്തിലൂടെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും അവിടെ എന്താ പറയേണ്ടത്? ശരിക്കും നല്ല ഗുണവും നല്ല പ്രവർത്തനം ചെയ്ത് എഴുവനെന്നാ പറയേണ്ടത്. മനസ്സിലായോ? അങ്ങനെയാണ് പറയേണ്ടത്. കാരണം അതാണ് കാരണം. ഇവർ പറഞ്ഞ എന്താണ്? ഈഴവർ എന്ന് പറയുന്ന ഒരു ജാതിയല്ല, ശരി, ജാതിയല്ല, പക്ഷെ ഒരു വിഭാഗം ഉണ്ടല്ലോ. വിഭാഗത്തിൽ നല്ല ഗുണവും നല്ല പ്രവൃത്തികളും ഈഴവൻ തന്നെയാണ്. അവൻ തന്നെ ബ്രാഹ്മണനാകുന്നു. ഇതിനാണ് ബ്രാഹ്മണീകരണം, ബ്രാഹ്മണവത്കരണം എന്നൊക്കെ പറയുന്നത്. ഇന്ന് ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്ന ഇതാണ്. എന്താണ്? നമ്മൾ ബ്രാഹ്മണനാകാൻ ശ്രമിക്കുന്നു, നല്ലവരാകാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ നല്ലതാണ്, അതെല്ലാവർക്കും ബാധകമാണ്. നല്ലവരാകാൻ ശ്രമിക്കണം, ബ്രാഹ്മണരാകാൻ ശ്രമിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇപ്പൊ ഒരു വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നു, ഇപ്പോ നായർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നു. അവൻ നല്ല ഗുണവും നല്ല പ്രവൃത്തിയും ചെയ്ത് ബ്രാഹ്മണനാകേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുകിൽ നല്ല ഗുണവും പ്രവൃത്തിയുള്ള നായരാണ്, അല്ലെങ്കിൽ നല്ല ഗുണവും പ്രവൃത്തിയുള്ള മനുഷ്യനാണ്. ഒരു കാരണവശാലും എന്താണ് അവൻ ബ്രാഹ്മണനാകേണ്ട കാര്യം ഇല്ല. അവിടെ ബ്രാഹ്മണവത്കരണം ആവശ്യമാണ്. ഇതെല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാണ്, അല്ലെങ്കിൽ നാട്ടുകാരം നടപ്പനുസരിച്ച് പറഞ്ഞാൽ എല്ലാ ജാതികൾക്കും ഇത് ബാധകമാണ്. ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണ്യം എന്ന് പറയുന്നതിനും ഇങ്ങനെ ഒരു അപകടമുണ്ട്. പക്ഷേ നമ്മുടെ ശാസ്ത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ അവിടെയെല്ലാം ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ബ്രാഹ്മണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ ശാസ്ത്രങ്ങളൊക്കെ എഴുതിയത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ശ്രേഷ്ഠനാണ് എന്നൊരു ധാരണ മനുഷ്യരുടെ മനസ്സിലുണ്ടായിരുന്ന കാലമാണ്. അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് അന്ന് അങ്ങനെ പറഞ്ഞതിന് തെറ്റില്ല. കാരണം മനുഷ്യരുടെ മനസ്സിലെന്താണ്? ബ്രാഹ്മണാരാധന, ബ്രാഹ്മണോ മമ ദൈവതം, ബ്രാഹ്മണനാണ് എൻ്റെ ദേവത എന്നാണ് സമൂഹം ധരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒരാൾ ബ്രാഹ്മണനാകുമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇന്ന് അതിൻ്റെ ആവശ്യം ഇന്നിപ്പോ എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ നല്ല ഗുണവും നല്ല പ്രവൃത്തിയും കൊണ്ട് ഒരു നല്ല മനുഷ്യരാകുക, അതിനപ്പുറമൊന്നുമില്ല. നല്ല ബ്രാഹ്മണനാകുകയോ നല്ല നായരാകുകയോ നല്ല ഈഴവരാകുകയോ ഒന്നുമല്ല. പിന്നെ നല്ലൊരു മനുഷ്യരാണ്, മനുഷ്യനാണ്, നല്ല ഗുണങ്ങളുണ്ട്, നല്ല പ്രവൃത്തികളുണ്ട്, നല്ലൊരു മനുഷ്യനാണ്. മനുഷ്യനല്ലേ ആകാൻ പറ്റും? അതാണല്ലോ അവൻ്റെ അടയാളം, മനുഷ്യത്വമാണ് അവൻ്റെ അടയാളം. ഇതാണ് ഗുരു ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ്. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണാധിജാതികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു തർക്കമുണ്ട്. മഹാഭാരതം പോലെയുള്ള സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഗുണകർമ്മം അനുസരിച്ച് ആണ് ബ്രാഹ്മണം അല്ലെങ്കിൽ ബ്രാഹ്മണാധിജാതികൾ ഗീതയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോ ഇന്നത് സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. ഇന്നെങ്ങനെ സ്വീകരിക്കണം? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നല്ല മനുഷ്യരെ സ്വീകരിക്കണം. അല്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണനോ ഏതെങ്കിലും ജാതിയോ ആകുകയല്ല വേണ്ടത്. പിന്നെ എന്താണ്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരാകും, നല്ല മനുഷ്യരാകും. മറിച്ച് ഗുണകർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണനാകും എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ എന്നുള്ള ശബ്ദത്തോട് പോലും വിധേയത്വവും ആ ശബ്ദത്തിൻ്റെ പോലും മേൽക്കോയ്മയും അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പൊ ബ്രാഹ്മണവത്കരണം, വിവേകാനന്ദ സ്വാമിക്ക് ഈ കാര്യം പറയുന്നുണ്ട്. എന്താണ്, നിങ്ങൾ ശൂദ്രനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രാഹ്മണനാകാൻ ശ്രമിക്കണം എന്നാണ്. അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇന്ന് എന്താ പറയേണ്ടത്, നിങ്ങൾ ശൂദ്രനാണെങ്കിൽ നിങ്ങൾ ശൂദ്രനാകണ്ട, നിങ്ങൾ നല്ല മനുഷ്യരാകാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ. അല്ല, അവിടെ ബ്രാഹ്മണനാകാനും മനുഷ്യന് മനുഷ്യനല്ലാതെ വേറെ ഒന്നും ആകാൻ പറ്റില്ല. ആനയാകാൻ പറ്റും, പാമ്പാകാൻ പറ്റും. മനുഷ്യന് പറ്റുന്നത് എന്താണ്, അവൻ്റെ മനുഷ്യത്വത്തോടുകൂടി നല്ലത് ചീത്തയോ കൂട്ടിച്ചേർക്കും. അപ്പൊ ഇതായിരിക്കണം ഒരാളുടെ കാഴ്ചപ്പാട്, ഇന്നത്തെ കാഴ്ചപ്പാട്. നല്ല മനുഷ്യരാകും. അപ്പൊ ഗുണധർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള ബ്രാഹ്മണാദി വിവാഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? നമ്മുടെ ശാസ്ത്രങ്ങളിലുണ്ട്, ഇല്ലെന്നല്ല. മഹാഭാരതം പോലെയുള്ള ശാസ്ത്രങ്ങളിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്താണ് അത്? ഈ ശാസ്ത്രങ്ങളൊക്കെ എഴുതിയ ഭാഷ്യകാരന്മാരും മറ്റുമൊക്കെ അത് അംഗീകരിക്കുന്നുണ്ട്. ശങ്കരാചാര്യരും മറ്റും പറയുന്നുണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി. ഇത് പറയുന്നുണ്ട്, ഇതില്ല എന്നാർക്കും പറയാൻ പറ്റില്ല. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ബ്രാഹ്മണാദി ജാതികളൊക്കെ, ബ്രാഹ്മണൻ ക്ഷത്രിയൻ ഇതൊക്കെ അനുസരിച്ച്. എന്ന് വെച്ചാൽ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റുള്ളവരെ സേവ ചെയ്ത് ജീവിക്കുന്നവൻ, അവനാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അവൻ എന്തൊക്കെ സദ്ഗുണങ്ങളുണ്ടായിരുന്നാലും ശരി, ബ്രാഹ്മണൻ തുടങ്ങിയ മറ്റ് ജാതികൾക്ക് സേവ ചെയ്ത് ജീവിക്കുന്നവൻ ശൂദ്രൻ. അതുകൊണ്ട് സേവ ചെയ്യുന്നവരെല്ലാം ശൂദ്രനാണെന്നൊക്കെ ഇന്നത്തെ ഹിന്ദുത്വവാദികൾ പ്രസംഗിക്കും. അല്ല, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയൊന്നുമില്ല, സേവ ചെയ്യുന്നവരെല്ലാം ശൂദ്രന്മാരാണ്. ഇത് ഇവരെന്തുകൊണ്ട് പറയുന്നു? ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ. അത് ശരിയുമാണ്, ശാസ്ത്രങ്ങളിൽ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ അംഗീകരിക്കണമെന്നില്ല, അംഗീകരിക്കാൻ പാടില്ല. ഇന്ന് നമ്മൾക്ക് എങ്ങനെ പറയേണ്ടി വരും മനസ്സിലായി കഴിഞ്ഞാൽ? സേവ ചെയ്യുന്ന മനുഷ്യൻ ശൂദ്രനില്ല, സേവ ചെയ്യുന്ന മനുഷ്യൻ, സേവ ചെയ്യുന്ന മനുഷ്യൻ നല്ലവനാണ്, നല്ലൊരു ക്വാളിറ്റിയാണ്. മറ്റുള്ളവർക്ക് സേവ ചെയ്യുക എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, സഹായിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ. ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണെന്നുള്ള ഒരു ധാരണ ഉടനെ കടന്നു വരും മനസ്സിൽ. ശൂദ്രൻ മനുഷ്യനെന്ന് പറഞ്ഞാലോ? കാരണം ആ പദങ്ങളെല്ലാം ഒന്നുകിൽ നന്മ അല്ലെങ്കിൽ തിന്മ, ഈ രണ്ട് പക്ഷത്താണ് ചേർത്തിരിക്കുന്നത്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ തിന്മയുടെ പക്ഷം, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയുടെ പക്ഷം. അതുകൊണ്ട് ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നെല്ലാം നമ്മുടെ പഴയ ശാസ്ത്രങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഹിന്ദുത്വവാദികൾ പ്രത്യേകിച്ച് പറയുന്നു, ഹിന്ദുത്വവാദികൾ ഒന്ന് വ്യാഖ്യാനിക്കുന്നത് പോലെ അല്ല അത് മനസ്സിലാക്കേണ്ടത്. അത് തികച്ചും അസംബന്ധമാണ്. വീണ്ടും മനുഷ്യന് അധമ മനസ്ഥിതിയെ വളർത്തിയെടുക്കുന്നതാണ്. ആ അധമ മനസ്ഥിതി ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിൽ കടന്നു വരും. അപ്പോ ഗുരു നിർദ്ദേശിക്കുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ എന്ത് പറയുന്നു? പശു വളർത്തുന്ന വൈശ്യനല്ല, പശു വളർത്തുന്ന മനുഷ്യൻ. രാജ്യം ഭരിക്കുന്ന ക്ഷത്രിയനല്ല, രാജ്യം ഭരിക്കുന്ന മനുഷ്യൻ. സേവ ചെയ്യുന്ന ശൂദ്രനല്ല, സേവ ചെയ്യുന്ന മനുഷ്യൻ. എല്ലാ സ്ഥാനത്തും മനുഷ്യനെന്ന് പറഞ്ഞു. ഇതാണ് ഗുരു പറഞ്ഞത്, മനുഷ്യാണ മനുഷ്യത്വം ജാതി എന്നുള്ളതിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. എങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ആരെയും പ്രസംഗം കേൾക്കാൻ പോകാറില്ല, അതെനിക്കറിയില്ല. ഗുണധർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണാദിജാതികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? നമ്മുടെ ശാസ്ത്രങ്ങളിലും വ്യാഖ്യാതാക്കളും ശങ്കരാചാര്യം ഉൾപ്പെടെ ഉള്ളവരത് പറയുന്നുണ്ട്. അതാണ് ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണന്റെ അർത്ഥം പറഞ്ഞിട്ടു ബ്രഹ്മജ്ഞാനിയാണ്. ഇന്ന് നമ്മളങ്ങനെ മനസ്സിലാക്കണം, ബ്രഹ്മജ്ഞാനി മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. ബ്രഹ്മജ്ഞാനമുള്ള ഒരു മനുഷ്യൻ എന്തിനാ ബ്രാഹ്മണനാക്കുന്നത്? അങ്ങനെ ഇതാണ് ഇന്നത്തെ ഹിന്ദുത്വവാദികളുടെ വ്യാഖ്യാനം. ഇതാണ് പഴയ രീതികളൊക്കെ ഏതെങ്കിലും തരത്തിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ജന്മം കൊണ്ട് ജാതിയെ സമർത്ഥിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ സമർത്ഥിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇത് രണ്ടുമുള്ളത് തന്നെ ശങ്കരാചാര്യ മറ്റും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി വേണമെന്നുള്ള പക്ഷം ഈ പറയുന്നുണ്ട്. ജന്മം കൊണ്ടുള്ള ജാതിയും പറയുന്നുണ്ട്, രണ്ടും പറയുന്നുണ്ട്. സന്ദർഭം പോലെ പറയുന്നു ശങ്കരാചാര്യ രണ്ടു പക്ഷം പറയുന്നു. ബ്രാഹ്മണനെ ബ്രഹ്മജ്ഞാനി എന്ന് വ്യാഖ്യാനിച്ചതിൻ്റെ അർത്ഥം അവിടെ എന്താണ്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ബ്രാഹ്മണനെ അംഗീകരിക്കുക. ഗുരുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇത് രണ്ടും സ്വീകാര്യങ്ങൾ. ഗുരുവിൻ്റെ കാഴ്ചപ്പാട്, ശങ്കരാചാര്യ കാഴ്ചപ്പാടാണെന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ പറയും. ഏത്? ജന്മം കൊണ്ടുള്ള ജാതിയും ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള അങ്ങനെയാണ്. പക്ഷെ ഗുരുവിന്റെ കാഴ്ചപ്പാട് പറയുമ്പോൾ എന്താണ്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള എന്താണ് മനുഷ്യൻ. അങ്ങനെ ഗുരു പറയുന്നത് മനുഷ്യനാണ്, മനുഷ്യത്വം ജാതി ഇത് വ്യക്തമായി ധരിച്ചിരിക്കുന്നു.